ദൈവം അരൂപിയാണ്, ദൈവത്തിന്റെ രൂപം. പക്ഷേ ആ ദൈവത്തിന് രൂപം മനുഷ്യരൂപത്തിൽ വരാം. അങ്ങനെ ദൈവം അരൂപിയായ ദൈവം മനുഷ്യരൂപത്തിൽ വന്നാണ് ക്രിസ്തുവിന്റെ ക്രിസ്തു ദൈവം തന്നെ. അതുകൊണ്ട് ക്രിസ്തു തന്നെ ദൈവം പെന്തക്കോസ്തുകാരാണ് എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറച്ചേക്കുന്നവരാണ്. ഇനി വേറൊരു ഗ്രൂപ്പ് പറയുന്നത് ത്രിത്വവാദികൾ. അവർ പറയുന്നത് ദൈവത്തിൽ മൂന്ന് ഒന്നായിരിക്കുന്നു എന്നാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്ന് ഒന്നായിരിക്കുന്ന ദൈവത്തിലാണ്. അല്ലെ, മൂന്നിനെയും എടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്ന് മൂന്നാണ്. രണ്ടു കൂട്ടർ ഏകദൈവ വിശ്വാസം, ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിട്ടിരിക്കും. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. അങ്ങനെ നോക്കിയാൽ വേറെ വേറെയാണ്. പക്ഷെ ദൈവത്തിൽ മൂന്നും ഒന്നായിരിക്കും ചെയ്യും. ഇതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്, തൃത്വവാദികൾ. ഇതിനെ പെന്തക്കോസ്തുകൾ അംഗീകരിക്കില്ല. അവർ പറയുന്നത് ഈ തൃത്വത്തെ അവർ അംഗീകരിക്കുന്നു. ഒന്നേ ഉള്ളൂ പിതാവ് മാത്രം, ഏകദൈവം കർത്താവായ യേശു തന്നെയാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യ ശരീരം എടുത്തപ്പോൾ നമ്മൾ ഈ അവതാരം എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യ ശരീരം എടുത്ത യേശു, അവിടെ ട്രിനിറ്റി ഇല്ല. തൃത്വവാദം അവരംഗീകരിക്കും. ഇങ്ങനെ ക്രിസ്ത്യാനിയുടെ എഴുത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് വിഭാഗങ്ങളും ബൈബിളിന്റെ തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളും. പിന്നെ പൊതുവായി വരുന്ന ഉപദേശങ്ങളെല്ലാവരും സ്വീകരിക്കുന്നു. ചിലയിടത്തൊക്കെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ വിവാദങ്ങളായ ഉപദേശങ്ങളും ഉണ്ട്. അതൊക്കെ വ്യാഖ്യാനിക്കുന്നിടത്ത് പലരും പലതരത്തെ വ്യാഖ്യാനിക്കും. ഞാൻ സമാധാനത്തിനായിട്ടല്ല വന്നത്, ഞാൻ വന്നത് വാളുമായിട്ടാണെന്ന് പറയും. എന്റെ ശത്രുവിനെ സ്നേഹിക്കുന്നു, ഇടത്തെ ചൂണ്ടത്തടിക്കുന്നവന് ഇടത്തെ ചോട്ട് കാണിച്ചു കൊടുക്കും, മേലങ്കി ചോദിക്കുന്നവൻ ഉടുപ്പ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശം പറഞ്ഞതിന് ശേഷം ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വാളുമായിട്ടാണ്, അപ്പനും അമ്മയും തമ്മിൽ കലഹിക്കും, സഹോദരങ്ങൾ കലഹിക്കും, അമ്മായിയും മരുമോളും തമ്മിൽ കലഹിക്കും. അപ്പം ഞാൻ സമാധാനത്തിന് വേണ്ടി വന്നതല്ല. ഇത് ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിക്കുന്നത് അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ, ആ ഇസ്രായേൽ പ്രദേശത്താണ് ക്രിസ്തു ഉപദേശിച്ചത്. അവിടെ ഈ ക്രിസ്തുവിന്റെ ഉപദേശം വരുമ്പോൾ കേൾക്കുന്നവരിൽ ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ അച്ഛൻ ഉപദേശം സ്വീകരിച്ചാൽ അമ്മ സ്വീകരിക്കത്തില്ല, അപ്പം അവിടെ കലഹം വരും. സഹോദരൻ സ്വീകരിച്ചാൽ സഹോദരി സ്വീകരിക്കത്തില്ല. അങ്ങനെ ഒരു കലഹത്തെയാണ് ഉദ്ദേശിച്ചതെന്നാണ്. ആ താല്പര്യത്തിലാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ വാളുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞതെന്നാണ്. അല്ലാതെ വയലൻസ് ക്രിസ്തു പറയുന്നില്ല, ഹിംസ ക്രിസ്തു പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഒന്നുണ്ടാകും എന്നുള്ളതാണ്. അനേക കുടുംബങ്ങളിൽ ക്രിസ്തുവിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും കലഹമുണ്ടാകും. പലരും അവരുടെ പഴയ വിശ്വാസങ്ങൾ ഇങ്ങനെ തുടരും. അന്ന് യഹൂദർക്കൊക്കെ പാരമ്പര്യ വിശ്വാസങ്ങളുണ്ട്, അപ്പോൾ അതവർ തുടരും. ചിലർക്ക് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറ്റത്തില്ല, ദൈവപുത്രനായി അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നാണ്. എന്തായാലും അത് ഞാൻ സമാധാനത്തിന് അല്ല വന്നത്, വാളുമായിട്ടാണെന്ന് പറയുന്നത് വിമർശിക്കുന്നവരടുത്ത് വിമർശിക്കുന്നുണ്ട്. അതിനിങ്ങനെയാണ് സമാധാനം പറയുന്നത്. അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. വേറെയും അതുപോലെയുള്ള സന്ദർഭങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ അടുത്ത് ഒരു സ്ത്രീ വരും. അപ്പോൾ ഇസ്രായേൽ ദേശക്കാരിയുള്ള അന്യഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീയുടെ മകൾക്ക് ഭൂതം പ്രേതം കൂടിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ അടുത്ത് എന്റെ മകളുടെ മകൾ പ്രേതം കൂടിയിരിക്കുകയാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ അവൾ ഉറക്ക കരഞ്ഞ് നിലവിളിക്കും, ക്രിസ്തു കേട്ടതായി നടിക്കത്തില്ല. അപ്പൊ ശിഷ്യന്മാർ പറയും, ഇവളെ പറഞ്ഞുകൊടു, ഇവൾ കിടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ക്രിസ്തു പറയും, സ്വന്തം മക്കൾക്കുള്ള അപ്പം ആരെങ്കിലും പട്ടി കൂടി. ഇതാണ് വിവാദമായ വാക്യം. സ്വന്തം മക്കൾക്ക് കൊടുക്കാനുള്ള അപ്പം ആരെങ്കിലും പട്ടികൾക്ക് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ആ സ്ത്രീ പറയും, യജമാനന്റെ തീന്മേശയുടെ താഴെ കിടക്കുന്ന പട്ടികൾ, അത് ചിലപ്പം മക്കളുടെ ഭക്ഷണം ഭക്ഷിക്കാറുണ്ട്, മക്കളുടെ അപ്പം ഭക്ഷിക്കാറുണ്ട്. ആ സാധനം സംഭവിക്കുന്നു. മേശയുടെ താഴെ ഒരു പട്ടി വന്ന് കിടന്നാണ് താഴെ വീഴുന്ന അപ്പ കഷ്ണങ്ങൾക്ക് അത് ഭക്ഷിക്കും. ഇത് കേൾക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സ് മാറും. നിന്റെ വിശ്വാസം വലുതാണ്, നീ പൊക്കോന്ന് പറയും. അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ മകളുടെ ഭൂതം പ്രേതം മാറി. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ ക്രിസ്തു പറയും, എൻ്റെ ഉപദേശങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയും. ഇത് വേറൊരു ഗോത്രകാരിയാണ്. എവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രേതത്തെ മാറ്റുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യത്തില്ല. ഞാൻ വന്നത് ഇസ്രായേൽകാരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് യേശു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഇത് വിമർശിക്കുന്ന കാര്യമാണ്. പക്ഷെ ക്രിസ്തു ഉയർത്തിയെഴുന്നതിന് ശേഷം മത്തായിയുടെ സുവിശേഷത്തിനും മറ്റും പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയി എല്ലാ ദേശക്കാരോടും ഈ സുവിശേഷം പ്രസംഗിക്കണം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഇത് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു അന്യഗോത്രക്കാർ വന്നപ്പോൾ ഇത് ഇസ്രായേൽകാർക്കുള്ളതാണോ, വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാറി എന്ന് വെച്ചാൽ അത് മാറി എന്നർത്ഥം. അതിനെക്കുറിച്ച് വിമർശകർ പറയുന്നപ്പോൾ യേശുവിനങ്ങനെ സങ്കുചിതമായ ചിന്ത ഉണ്ടായിരുന്നു, ഇസ്രായേൽക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കാവൂ. അങ്ങനെ അവർ പറയുന്നത് അത് ആ സാഹചര്യം അനുസരിച്ച് പറഞ്ഞാണ്. കാരണം പിന്നീട് പറയുന്നുണ്ട് എല്ലാവരോടും പറയണം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും ക്രിസ്തുവിന്റെ വിവാദപരമായ പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു വിധക്കാരന്റെ ഉപമ ജനങ്ങളോട് പറയുന്നതാണ്. ഒരാൾ ഒരു വിധക്കാരൻ വിതയ്ക്കുന്നതിനുമായി വിത്തുമായി പോയി, കുറച്ച് വഴിയിലൊക്കെ വീണു, അത് കിളിച്ചില്ല, കുറച്ച് പാറപ്പുറത്ത് വീണു, കിളിച്ചു പക്ഷെ നശിച്ചു പോയി, മുൾച്ചെടികളുടെ ഇടയിൽ വീണ് അത് വളരെ ഞെരുങ്ങി വളർന്നു, എന്നിട്ട് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. നല്ല മണ്ണിൽ വീണപ്പോൾ അതിൽ നിന്ന് ഫലങ്ങളുണ്ടായി. ഇതൊരു ഉപമയാണ്. ശിഷ്യന്മാർ പിന്നെ ചോദിക്കും, ഈ ഉപമ എന്താ ഇങ്ങനെ പറയുന്നത്, ഇതാർക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ക്രിസ്തു അവരോട് പറയുന്നത്, അവരിത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അവരിത് മനസ്സിലാക്കരുത്, അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്നാണ്. എന്നിട്ടൊന്നുകൂടി പറയും, അവരിത് മനസ്സിലാക്കി സ്വർഗരാജ്യത്ത് പ്രവേശിക്കരുത്, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതും വിവാദമുള്ള ഒരു പ്രസ്താവനയാണ്. സാമാന്യ ജനത്തിന് ഉപദേശിക്കുക എന്നവർ മനസ്സിലാക്കരുതെന്ന് കരുതുന്നു. മനസ്സിലാക്കരുത് എന്ന് കരുതിയാണ് ഞാനിതിങ്ങനെ പറയുന്നതെന്ന്. എന്നിട്ട് പറയുന്നു രഹസ്യം, സ്വർഗരാജ്യത്തിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, അതാണ് എന്റെ രഹസ്യം. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ഇത് വിശദീകരിച്ചു കൊടുക്കുന്നു അവർക്ക്. വഴിയിൽ വിതച്ചു കരിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഈ ഉപദേശങ്ങൾ അത് പറയുമ്പം തന്നെ ചിലരുടെ മനസ്സിന് സാത്താന്മാരും കയറി അവർക്കിത് ഗ്രഹിക്കാനേ പറ്റുന്നില്ല. അവരുടെ ദോഷങ്ങൾക്ക് അന്ന് വിശ്വസിച്ചിരുന്ന സാത്താനെന്നാണ് ചെകുത്താൻ. ഒരു കൂട്ടരങ്ങനെയാണ് അവർക്ക് ഗ്രഹിക്കാനേ പറ്റത്തില്ല ഉപദേശം. മറ്റൊരു കൂട്ടരാണെങ്കിലോ എളുപ്പം ഗ്രഹിക്കും, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഈ ഉപദേശങ്ങൾ പല പ്രയാസങ്ങളും നേരിടും. അപ്പോൾ അവർ വിഷ അതാണ് പാറയിൽ വിത്ത് വിതച്ചതിന്റെ ഉദാഹരണം പറഞ്ഞതാണ്. അവർ ഗ്രഹിക്കും എന്ന് വെച്ചാൽ അത് കിളിർക്കും, പക്ഷെ കരിഞ്ഞു. അതുപോലെ അവർ ഗ്രഹിക്കും, പക്ഷേ ഇതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പരാജയപ്പെട്ടു. മുൾച്ചെടിയിൽ വിത്ത് വിതയ്ക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശങ്ങൾ പറയും, കേൾക്കും, അവരതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. പക്ഷേ ലൗകികമായ ആഗ്രഹങ്ങളും മറ്റും വരുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ചിടും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം ചെയ്യണമെന്ന് പറയും, പക്ഷെ ലൗകികമായ ആഗ്രഹം കൊണ്ട് അവർ കള്ളം ചെയ്യും. ഉപദേശത്തെ അതുപോലെ സ്വീകരിക്കില്ല. ലൗകികമായ ആഗ്രഹങ്ങൾ അവരെ വഴിതെറ്റിക്കും. അതാണ് മുൾച്ചെടികൾ വിതയ്ക്കും, വിതച്ചു കഴിഞ്ഞാൽ അത് ഞെരിഞ്ഞു വളരും, ഫലം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞത്. പിന്നെ നല്ല മണ്ണിലാണെങ്കിൽ അത് ഫലത്തെ കൊടുക്കും എന്ന് പറഞ്ഞാൽ, നല്ല മനസ്സുള്ളവരാണെങ്കിൽ അത് പറയും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കാണോ. ശിശുക്കളെ പോലെ നിഷ്കളങ്കരായവരാണ് ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കാണോ. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർക്ക് ഇതെല്ലായിടത്തും പറയുന്നതാണ്. ഹൃദയശുദ്ധി എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളും പറയുന്നു. ഹൃദയശുദ്ധിയുള്ളവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളതെന്ന് പറയും. അവർക്കത് ഫലം കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ക്രിസ്തുവിനെ വിശദീകരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പറയുന്നിടത്തും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവരെ മനസ്സിലാക്കാതിരിക്കാനാണ് ഇതെന്തിനാ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിനും വ്യാഖ്യാനിക്കുന്നത് അന്നത്തെ സന്ദർഭം അനുസരിച്ച് പറഞ്ഞാണ്. ക്രിസ്തുവിന് 12 ശിഷ്യന്മാരാണ് ഉള്ളത്. ഇവരെല്ലാം വീടും കുടുംബവും എല്ലാം വന്നിട്ട് ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായിട്ട്, ക്രിസ്തുവിന്റെ ഈ സുവിശേഷത്തെ പ്രസംഗിക്കുന്നവരായിട്ട് നടക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്. എന്നാണ് ക്രിസ്തു ഉദ്ദേശിച്ചത്? എന്നാണ് എല്ലാവരും അങ്ങനെ സുവിശേഷകന്മാരായി കഴിഞ്ഞു? അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഉപമകൾ എന്താണ്? അവർ മനസ്സിലാക്കി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപമകൾ പറയുന്നത് എന്ന് പറഞ്ഞ ഈ ഒരു താല്പര്യത്തിലാണ്. എല്ലാവരും സുവിശേഷകന്മാരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്തവരെ ലോകത്ത് വേണോ? ഇങ്ങനെയൊക്കെ ചില വിവാദപരമായ സംഗതികളും ബൈബിളിനകത്തുണ്ട്, ക്രിസ്തു പറഞ്ഞെടുത്തു. അത് പിന്നെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. തൃത്വത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ട്. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ഈ മൂന്നിനെ അംഗീകരിക്കണമെന്ന്. മാത്രമല്ല യോഹന്നാൻ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ ജ്ഞാനസ്നാനം ചെയ്യുമ്പോൾ ബാപ്റ്റിസം, ഈ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ സ്വർഗം തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നു എന്നാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ അനുഗ്രഹിക്കാനും മറ്റും വേണ്ടി ഇങ്ങനെ വരുന്നയാളാണ് പരിശുദ്ധാത്മാവ്. പിതാവ് എന്ന് പറഞ്ഞാൽ പുത്രനെ ജനിപ്പിച്ചവനാണ്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. പിതാവിന്റെയും പുത്രന്റെയും ഇടയ്ക്ക് ഇടനിലക്കാരനായി നിൽക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഒന്ന് കണ്ടെങ്കിൽ അത് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നയാളാണ് പരിശുദ്ധാത്മാവെന്ന്. പിതാവ് അങ്ങനെ വരുന്നില്ല, ഇതൊക്കെ അവരുടെ വിശ്വാസം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ പ്രാവിന്റെ രൂപത്തിലും മറ്റുമൊക്കെ വരും. അതെന്താണ്? ആ പിതാവിന്റെ അനുഗ്രഹത്തെ ഇവിടെ എത്തിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ അങ്ങനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അത് വളരെ മഹത്വമുള്ളത് തന്നെയാണ്. ഒരുപാട് ഉപദേശം, ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സ്വർഗരാജ്യത്ത് ഒരു ആൽവിത്തിനോട് ഭൂമിക്കാം. ആൽവിത്തന്നെ അവിടെ പറയുന്ന കടുകുമണി എന്നാണ്. ഈ ആൽവിത്തിന്റെ ഉപമ നമ്മുടെ ഉപനിഷത്തിലുള്ളതാണ്. ആൽവിത്തിനുള്ളിലാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്തിരുന്നത്. എങ്ങനെയാണ് വിത്തിൽ നിന്നൊരു ആരിങ്ങനെ വലുതായത്, അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണെന്ന് പറയുന്നത്. ഇതേ ഉപമ ബൈബിളിലുണ്ട്, കടുകുമണിയുടെ പറയുന്നു. ഇവിടെ കടുകുമണി എന്നാണ് പറയുന്നത്. ഒരു കടുകുമണിയുടെ ഉള്ളിൽ നിന്ന് ഒരു കടുക് വളർന്ന് വലുതായി അവസാനം അതിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു എന്നൊക്കെ പറയുന്നു. എന്ന് പറയുമ്പോൾ എത്തോ വലിയ കടുകായിരിക്കുന്നത്, അല്ലെങ്കിൽ ആൽവിത്ത് പോലെ ഒരു വൃക്ഷമായി. ഇതേ ഉപമ ഇവിടെയും പറയുന്നുണ്ട്. പല കഥകൾ എല്ലായിടത്തും ഒരുപോലെയൊക്കെ വരും. ക്രിസ്തു ഒരു കൂനുള്ള ഒരു സ്ത്രീയെ അവിടെ കൂന് മാറ്റി സുന്ദരിയാക്കി എന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെ കൃഷ്ണന്റെ ഉദാഹരണത്തിൽ പറയുന്നു. കൃഷ്ണൻ ഒരു കൂനുള്ള സ്ത്രീയെ ഹരിനാമം കൊടുക്കുന്ന കൂനോരു ദാസിയെ മനോജ്ഞാംഗിയാക്കി ഒരു കൂനിയായ സ്ത്രീയെ സുന്ദരിയാക്കിയിരുന്നു. അത് ഇത്തരം കഥകളൊക്കെ എല്ലായിടത്തും ഒരുപോലെ വരുന്നുണ്ട്. അപ്പൊ ഈ ഇതൊക്കെ ഇങ്ങനെ ലോകത്തെല്ലായിടത്തും പ്രചരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൂടിക്കല്ല, ഇവിടുത്തെ അങ്ങോട്ടും പോകും, അവിടുത്തെ ഇങ്ങോട്ടും പോകും. നമ്മൾ ഒരുപോലെയുള്ള കഥകളും ഉപമകളും ഒക്കെ വരുന്നു. ശിഷ്യന്മാരോട് പറയും, നിങ്ങളിൽ ആരാണ് വലിയവൻ, നിങ്ങളിൽ ആരാണോ ഏറ്റവും ചെറിയവൻ അവനാണ് ഏറ്റവും വലിയവൻ. ഇത് നമ്മുടെ ഇവിടെയും പറയുന്ന ഒരു ഉപദേശമാണ്. എന്താണ് ഏറ്റവും ചെറിയവൻ വലിയവൻ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എന്താണ് ഏറ്റവും എളിമയുള്ളവൻ, ഏറ്റവും വിനയമുള്ളവൻ അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരോട് ഉദ്ദേശിക്കും, പറയും നിങ്ങളൊരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾ ഏറ്റവും മുമ്പിലിട്ടിരിക്കുന്ന കസേര കയറിയിരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ അത് സംഘടിപ്പിച്ചവർ നിങ്ങളോടൊന്ന് പറയും, പറയിപ്പോയിരിക്കുന്ന ഇതൊരു വിശിഷ്ട അതിഥിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ്, കയറിയിരിക്കരുത്. അപ്പം നിങ്ങൾ ഏറ്റവും പറയിപ്പോയിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ വിളിച്ചു മുമ്പ് കസേരയിൽ കൊണ്ടിരുത്തണം. ഇതൊക്കെ വളരെ പ്രായോഗികമായ ഉപദേശങ്ങളാണ്. മുമ്പ് ചെന്നിരുന്നിട്ട് അവസാനം എഴുന്നേറ്റ് അവിടെ പോയിരിക്കും, പൊങ്ങച്ചക്കാരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം ഇത് പറയുമ്പോൾ പറയുന്നതാണ് ഏറ്റവും എളിമയുള്ളവനാണ് ഏറ്റവും വലിയവൻ. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറുക. നമ്മളോടൊരാൾ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ നമ്മൾ അവരെ ഇവിടെ പെരുമാറുന്ന പ്രശ്നം തീർന്നല്ലോ. നമ്മൾ ആഗ്രഹിക്കണം ഒരാളെ നമ്മളെ കാണുമ്പോൾ നമസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ അവരെ നമസ്കരിക്കുന്ന പ്രശ്നം. എത്രയും നല്ല ഉപദേശം. എല്ലാവർക്കും അതാണല്ലോ പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മളവരെ ബഹുമാനിച്ചാൽ മതി. പ്രശ്നം എന്താണ്? അവർ ബഹുമാനിച്ചോ? അതുപോലുള്ള നല്ല നല്ല ഉപദേശം, എത്രയോ നല്ല ഉപദേശം. ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി എന്ന് പറയുന്ന ഒരു ഉദാഹരണം ഗുരുവിന്റെ ജീവിതത്തിലുണ്ട്, കേട്ടിട്ടുണ്ട്? ജസ്റ്റിസ് സദാശിവരായ ഓർമ്മക്കുറിപ്പ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം ആനുവായി അദ്വൈതാശ്രമം അദ്വൈതാശ്രമത്തിൽ ഗുരു കൂടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോൾ ഗുരു ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നു. അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു. ആ വെള്ളം എടുത്ത് അദ്ദേഹത്തിന്റെ കാലിലൊഴിച്ചു, അദ്ദേഹത്തിന്റെ കാലിലൊഴിച്ചിട്ട് കഴുകി. അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് ഈ ഉദാഹരണമാണ്. ഞാനപ്പോൾ ആലോചിച്ചത് കൊണ്ട് ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ ആ സംഭവം ഞാൻ ഓർത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗുരുവിനെ ഗുരുവിന്റെ ശിഷ്യനായി സ്വയം കരുതിയിരുന്ന ആളാണ് ജസ്റ്റിസ് സദാശിവ. അപ്പോ ഗുരുവായിട്ടാണ് ഗുരുവിനെ കണ്ടിരുന്നത്, ഗുരു അദ്ദേഹത്തിന് ശിഷ്യനായി കണ്ടു. അദ്ദേഹമായിരുന്നു സർവസമ്മേളനത്തിന്റെ അധ്യക്ഷൻ, മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി. അപ്പൊ ഗുരു അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ശിഷ്യന്റെ പാദം കഴുകിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഈ സദാശിവരെ പോലെയുള്ളവരെല്ലാം ഗുരുവിനെ അംഗീകരിക്കാനും ഉള്ള ഒരു കാരണം അവരെല്ലാം ഇവരെല്ലാം ഒന്നുകിൽ ബ്രഹ്മസമായത്തിൽ പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി. ഈ തിയോസഫിക്കൽ സൊസൈറ്റിക്കും ബ്രഹ്മസമായത്തിനുള്ള പ്രത്യേകത, ബ്രഹ്മസമാജം ബംഗാളിലുണ്ടായിരുന്നു കേശവ ചന്ദ്രസേനി വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ ആ കാലഘട്ടത്തിൽ. അവര് ബ്രഹ്മസമായത്തിന് പ്രത്യേകിച്ചും ഈ ക്രിസ്തു മതത്തിന്റെ സ്വാധീനം അവിടെ വളരെ കൂടുതലുണ്ട്. അവര് ബൈബിളിനെ അവര് വളരെ അംഗീകരിച്ചിരുന്നു. ഇപ്പോ അവർ അവരുടെ സമത്വത്തിന്റെ ആശ്രയം വളരെ കൂടുതലുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ ഈ ജാതി ചിന്തയില്ലായിരുന്നു, അവർ ജാതീയമായി ചിന്തിച്ചില്ല. ബ്രഹ്മസമാരക്കാരെതിരായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി അതുപോലെ, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രത്യേകത അവരൊരുപാട് ഈ മിസ്റ്റിസിസം നിഗൂഢാത്മകതയും വിശ്വസിച്ചിരുന്നു. എന്ന് വെച്ചാൽ യോഗികള് അതിന്റെ സിദ്ധികള് ആത്മീയതയെ ഇതിന്റെ സിദ്ധിയിലും അത്ഭുതങ്ങളിലും ഒക്കെ ഒരുപാട് അതിന് അന്ന് അവർ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നവര്, ജിദ്ദു കൃഷ്ണമൂർത്തിയൊക്കെ ആ പരമ്പരയെ വന്നവരാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് മാറി മാഡം ബ്ലാഡ്മിസ്കി റഷ്യക്കാരിയാണ് അന്നത്തെ അതിന്റെ ലീഡർ. അപ്പൊ അവർക്ക് ജാതി വിചാരം എന്നുള്ളവരല്ല, ഇവിടെ ആധ്യാത്മികമായ മഹത്വമുണ്ടോ അതിനവരംഗീകരിക്കും. അങ്ങനെയാണ് ഇവരെല്ലാം ഗുരുവിന്റെ ശിഷ്യന്മാരായത്, ആ ലൈനിൽ പോയതുകൊണ്ടാണ്. ഇവിടുത്തെ സനാതന ധർമ്മത്തിലാണെങ്കിൽ ഇവരൊന്നും ഗുരുവിനെ അംഗീകരിക്കത്തില്ല. മറ്റേലേക്ക് എന്ന് പറഞ്ഞാൽ ചിന്താഗതി ഒരുപാട് മാറി, ആത്മീയത അംഗീകരിക്കുക എന്നുള്ളതാണ്, അല്ല അവിടെ ജാതിയും മതമൊന്നും നോക്കിയിട്ട്. ആ കാലഘട്ടത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റിക്കും വലിയ പ്രചാരമുണ്ടായിരുന്നു, അതിന്റെ നല്ല കാലമായിരുന്നു. ഒരുപാട് പേര് അതിന് ഇപ്പൊ അതിന് വലിയ പേരൊന്നും വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല. പ്രവർത്തനമില്ലാത്തത് ഒന്ന് ഈ പറയുന്ന ഒരുപാട് അത്ഭുതങ്ങളും നിഗൂഢതകളും ഒക്കെ പിന്നീട് ജനങ്ങൾക്ക് താല്പര്യങ്ങളും പിന്നെ അതിന് ശരിക്കുള്ള പ്രചാരകന്മാരില്ലാതെ മോഡേൺ ബ്ലാഡ്മെസ്കിയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സ്വയം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചിരുന്നവരാണ്. പിന്നീട് അങ്ങനെയുള്ള അവകാശവാദങ്ങളുള്ള ആൾക്കാരില്ലാതെ പുസ്തകങ്ങൾ മാത്രമായി അത്ഭുതങ്ങളുള്ളവരില്ലാതെ അപ്പം പിന്നെ അതിനൊക്കെ പ്രചാരമില്ലാതെ. അപ്പൊ അതിലൊക്കെ പ്രവർത്തിച്ചിരുന്നവരാണ് ഇവരെല്ലാം. അതുകൊണ്ടാണ് അവർക്ക് ആത്മീയതയുള്ള എല്ലാത്തിനെയും ബഹുമാനിക്കാനുള്ള ഒരു സംസ്കാരം അവർക്കുണ്ടായത്. അങ്ങനെയാണ് അവരെല്ലാം ഗുരുവിന്റെ ശിഷ്യന്മാരായത്, ഗുരുവിനെ ബഹുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ ഗുരു എന്ത് ചെയ്തു, ക്രിസ്തുവിനെ പോലെ തന്നെ പ്രവർത്തിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ പറയുന്നു, അറിഞ്ഞിരിക്കുന്നു. എല്ലാവരും എന്റെ കാര്യം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല. അപ്പൊ അത് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്, ക്രിസ്തുവിന്റെ മാതൃക എന്ന് പറയുന്നതാണ്. ഒരുപാട് ഉപദേശങ്ങളുണ്ട് ബൈബിളിൽ, നിങ്ങൾക്കും വായിക്കാൻ കണ്ടെത്താം. അന്വേഷിക്കുവൻ കണ്ടെത്തും, മുട്ടുവൻ തുറക്കപ്പെടും. വളരെ പ്രസിദ്ധമാണ്. അതായത് ക്രിസ്തുരാജ്യം എങ്ങനെ പ്രാപ്തമാവുമെന്ന് ചോദിക്കുമ്പോൾ പറയണം, ഒരാൾക്ക് എങ്ങനെയാണ് ക്രിസ്തുരാജ്യത്തെ സ്വർഗരാജ്യം, ക്രിസ്തുരാജ്യം എന്ന് പറയുന്നത് ആ സന്ദർഭത്തിലാണ് പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ച കണ്ടെത്തും എന്ന് പറയുന്നത്, സ്വർഗരാജ്യത്തെ ഒരാൾ എങ്ങനെ പ്രാപിക്കും, അന്വേഷിക്കുക കണ്ടെത്തും. അതിന് പറയുന്ന ഉപമയാണ് മുട്ടുവൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണോ, വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്, അകത്ത് ആരോ ഉണ്ട്, അകത്തിരിക്കുന്ന ആൾ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, വാതിൽ പോയി മുട്ടണം, അപ്പൊ ഒരു വാതിൽ തുറക്കും. അത് ഉപമയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നതിന്റെ ഉപമയാണ്. അതുപോലെ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്വർഗരാജ്യത്തെ കണ്ടെത്തും. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്നും പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അതിന് ക്രിസ്ത്യാനിയിൽ കൊടുക്കുന്ന വ്യാഖ്യാനം ഉള്ളിൽ സ്വർഗരാജ്യം ഇരിക്കുന്നു എന്നല്ല, ഹൃദയത്തിൽ ശുദ്ധി വന്നു കഴിഞ്ഞാൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യത്തെ പ്രാപിക്കും. ഹൃദയത്തിൽ ശുദ്ധിയുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തെ പ്രാപിക്കാമെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. നമ്മളെ പോലെ അഹം ബ്രഹ്മാസ്മി എന്നല്ല വ്യാഖ്യാനം, ആ വ്യാഖ്യാനം അവർ സ്വീകരിക്കുന്നു. നമ്മുടെ ഈ വേദാന്ത പണ്ഡിതന്മാരൊക്കെ ബൈബിൾ എടുത്ത് വെച്ച് അങ്ങനെ വ്യാഖ്യാനിക്കും, അത് തെറ്റാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോന്നിനും അവരവരുടേതായ ഉപദേശങ്ങളുടെ സന്ദർഭങ്ങളും ഓരോ സമ്പ്രദായങ്ങളും അതൊക്കെയുണ്ട്. നമ്മളത് അതനുസരിച്ച് തന്നെ മനസ്സിലാക്കണം. അതെടുത്ത് വെച്ചിട്ട് അദ്വൈതം എഴുതി കഴിഞ്ഞാൽ അത് അതിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അവരുടെ ആചാര്യന്മാര് അവരുടെ പരമ്പരയിൽ അതിനെങ്ങനെ അവർ മനസ്സിലാക്കി, എങ്ങനെ ഉപദേശിച്ചു. അപ്പൊ സ്വർഗരാജ്യം നിങ്ങളുടെ ഉടനെ എന്ന് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തെ പ്രാപിക്കും. അദ്വൈതമായിട്ട് എനിക്ക് ആ ഒരു ബന്ധമുണ്ട്. കാരണം അവർ പറയുന്ന സ്വർഗരാജ്യം എന്ന് പറയുന്നത് മരണശേഷം പ്രാപിക്കുന്നതാണ്. അതാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ പറയുന്നതാണ്. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയെന്നാണ്, പിതാവിന്റെ അടുത്ത് പോയി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അന്തിമ വിധി സമയത്ത് അവരെ വിധിച്ചിട്ട് രണ്ട് സ്ഥലത്തേക്ക് പറഞ്ഞു പോകും. പാപികളെല്ലാം നരകത്തിലേക്കും പുണ്യമുള്ളവരെയൊക്കെ സ്വർഗത്തിലേക്കും. അങ്ങനെ പോയി അവിടെയാണ് ദൈവം ഇരിക്കുന്നത്, ദൈവത്തിന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് സ്വർഗരാജ്യം. അല്ലാതെ അഹം ബ്രഹ്മാസ്മി അതും അടിച്ച് അതൊരു ബന്ധമില്ല. അപ്പൊ നമ്മൾ അദ്വൈതം പഠിച്ചിട്ട് ബൈബിളെടുത്ത് വെച്ച് അദ്വൈതം വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷേ അത് അസംബന്ധമാണ്. വ്യാഖ്യാനിക്കാൻ നമുക്ക്, കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന അതാണ്. പക്ഷെ അത് ബൈബിളിന്റെ സമ്പ്രദായമായിട്ട് യോജിച്ചു പോകുന്നില്ല. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ എന്റെ പിതാവിനുമാകുന്നു എന്ന് പറയുന്നു ഇത് തന്നെയാണ്. അത് ക്രിസ്തു ശിഷ്യന്മാർ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്നിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ, എന്റെ ഉപദേശങ്ങളും മറ്റും നിങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നുള്ള. പിന്നെ ഞാൻ എന്റെ പിതാവിൽ ആണെന്ന് പറഞ്ഞാലോ, ഞാൻ പിതാവിന്റെ പുത്രനാണ് എന്നുള്ള അർത്ഥത്തിലാ പറയുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ് എന്ന് പറയും. അത് ഇതേ അർത്ഥത്തിലാണ്. എന്നുവെച്ചാൽ എന്നിൽ നിന്ന് കേട്ടതും മനസ്സിലാക്കിയതും ഞാൻ പഠിപ്പിച്ചതുമല്ല, നിങ്ങളുടെ അതുപോലെ ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത് ഞാൻ മുന്തിരിവള്ളിയാണെങ്കിൽ നിങ്ങൾ ശാഖകളായിരിക്കും. അവിടെ അദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒന്നുമില്ല. അവിടെയൊക്കെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞ മാർഗത്തെ നിങ്ങൾ സഞ്ചരിക്കുക, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, നിങ്ങളും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൽ സ്വർഗരാജ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരുപാട് സന്ദർഭങ്ങൾ അതുപോലെ പറയുന്നുണ്ട്. ഹൃദയത്തിന്റെ നിറവിലാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് പുറത്തു വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നന്മയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലൂടെ നന്മ പുറത്തു വരും. നിങ്ങളുടെ ഉള്ളിൽ തിന്മയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലൂടെ തിന്മ പുറത്തു വരും. അപ്പോൾ ഉള്ളങ്ങനെ അതുപോലെയാണ് പുറമേയും കാണുന്നത്. അതാണ് ഹൃദയത്തിന്റെ നിറവിലാണ് അധരങ്ങൾ പെരുമാറുന്നത് എന്ന് പറയുന്നത്. സംഭാഷണത്തെ ഉദ്ദേശിച്ച് പറയുന്നത് എന്റെ ഉള്ളിൽ, ക്രിസ്തു തന്നെ പറയുന്നതാണ്, എന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എല്ലാ നന്മകളും ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നന്മ ഉപദേശിക്കുന്നത്. നിങ്ങൾ ലോകത്തിന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വേണം, നന്മയുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് അവന്റെ ഹൃദയമെന്ന് ചോദിച്ചിരിക്കുന്ന മനസ്സാണ്. അപ്പൊ മനസ്സിന്റെ നന്മയും ബാഹ്യമായ പ്രവൃത്തികളിലുള്ള നന്മയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. ഒരുവനിലും നന്മയുള്ള പ്രവൃത്തികൾ കാണുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് നിരവധി നല്ല നല്ല ഉപദേശങ്ങൾ. ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ആരെങ്കിലും വായിച്ചു നോക്കി. വായിച്ചിട്ടേ ഇല്ല. എല്ലാ മതത്തെ കുറിച്ചും പഠിക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഗുരുദേവ കൃതികൾ മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് പറയുന്നു ബൈബിളിനെ കുറിച്ച്. നിങ്ങൾക്കൊന്നുമില്ല പറയാൻ, ഒരു വാക്യം പോലും ഇല്ല. മത്തായി, ലൂക്കോസ്, യോഹന്നാൻ, ഇവിടെയൊക്കെ സുവിശേഷങ്ങളുണ്ട്. പിന്നെ പഴയ നിയമമുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വേദത്തിലെ ഉപനിഷത്തും പൂർവകാണ്ഡവും പോലെയാണ് ആ വ്യത്യാസം. അപ്പൊ ഉപനിഷത്തിലേക്ക് വരുമ്പോ അവിടെ ആധ്യാത്മികതയാണ്, മറ്റു വരുമ്പോ കർമ്മകാണ്ഡം. ഇതേ ഇത് തന്നെയാണ് പഴയ നിയമവും പുതിയ നിയമം, അതേ രീതിയിൽ തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അവിടെ എല്ലാം ക്രിസ്തുമതത്തെ സ്വീകരിച്ചത് പിന്നെ ഒരു കാരണം ശരിയാണ്, ഇപ്പൊ ബൈബിളിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതൊരു കാരണമാണ്. പ്രധാനമായിട്ടും അതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല, ശിവേരിയിൽ അദ്ദേഹത്തിന് പിടിച്ചു നീക്കാൻ കഴിയാത്തതാണ്. ഇവിടുത്തെ ജാതീയത ഇത് അദ്ദേഹത്തിന് പിടിച്ചു നീക്കാൻ വയ്യാത്തത് കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ശിവേരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ കണ്ടെത്തിയ ഒരു മാർഗമാണ്. അത് അതിന്റെ ഒരു വ്യാഖ്യാനം, വാസ്തവത്തെ അതല്ല. വാസ്തവത്തെ അദ്ദേഹത്തിൽ ഇവിടെ നിന്നുണ്ട്, അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ, ജാതീയമായ വിവേചനം വന്നപ്പോൾ ശിവേരിയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. അതാണ് അതിന്റെ ഭൗതികമായ യാഥാർത്ഥ്യം എന്ന് വിചാരിച്ച അദ്ദേഹം പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹം ശിവേരിയിൽ നിന്ന് പുറത്തു പോയി ക്രിസ്തുമതം സ്വീകരിച്ച്. ശിവേരി അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞു, വിമർശിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യത, മാന്യത കൊണ്ടത് ചെയ്തില്ലെന്നേ ഉള്ളൂ. ശിവേരിയിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങളാണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അത് മാന്യനായതുകൊണ്ടത് പറഞ്ഞു. ഗുരുവിനോടുള്ള ആദരവുകൊണ്ടും ഗുരുവിന്റെ പ്രസ്ഥാനത്തോടുള്ള ആദരവുകൊണ്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ വാസ്തവം അതാണ്. വാസ്തവം എന്ന് പറയുന്നത് ശിവേരിയിൽ അദ്ദേഹത്തിന് നേരിട്ട ജാതീയമായ വിവേചനം കൊണ്ടാണ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ അതിന്റെ പേരിൽ ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് അദ്ദേഹം ശിവേരിയെ പ്രസ്ഥാനത്തിൽ നിന്ന് വിമർശിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്. അത്രയാണ്. പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷം അദ്ദേഹം ക്രിസ്തുമത പ്രചാരണത്തിനൊന്നും പോയില്ല. അദ്ദേഹം ഒരാശ്രമം താമസിച്ച് ചില ബുക്കുകളൊക്കെ എഴുതി അത്രയൊക്കെ ചെയ്തു. പിന്നെ അവർ ക്രിസ്തുമത പ്രചാരകനായിട്ടൊന്നും അദ്ദേഹം പോയി. ശിവേരി തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ജാതീയ വിവേചനം കൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചതാണ് വാസ്തവം. പിന്നെ മണ്ണിനായതുകൊണ്ട് അദ്ദേഹം കുറ്റം പറഞ്ഞില്ല. ഇത്രയും പിന്നെ എങ്ങോട്ട് പോകും? അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ഒരു പ്രശ്നം, അദ്ദേഹം ഹിന്ദുമതത്തെ അദ്ദേഹം അംഗീകരിച്ച ആളല്ല. ഒരിക്കൽ ഹിന്ദുമതത്തെ അംഗീകരിച്ചു, ഗുരുവിനെ അംഗീകരിച്ച്, ഗുരുവിന്റെ ആശയങ്ങളോട് അദ്ദേഹത്തിന് പ്രതിപത്തി ഉണ്ടായിരുന്നു. നല്ല ഹൈന്ദവമായ ഒന്നിനെ അദ്ദേഹം സ്വീകരിച്ചു. പക്ഷെ ഗുരുവിന്റെ ആദർശം ചെവേരി നടപ്പിലാവില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ധർമ്മസംഘത്തിലോ ഒന്നും ഒരിക്കലും ഗുരുവിന്റെ ആശയം നടപ്പിലാകത്തില്ല. അതൊരു ജാതീയ പ്രസ്ഥാനമായിട്ടേ പോകുമെന്ന് അദ്ദേഹത്തിനുള്ള തിരിച്ചറിവുണ്ടായി. പിന്നെ എങ്ങോട്ട് പോകും? അദ്ദേഹം ഒരു സന്യാസിയാണ്, ഒരു ഹൈന്ദവ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. പിന്നെ ആകെ ഇവിടെയുള്ള ഒന്നിൽ ക്രിസ്ത്യാനിയാകുക, അല്ലെങ്കിൽ മുസ്ലിമാകുക, അല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കൂടുതലും സ്വാഭാവികമായിട്ടും പ്രചാരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, പിന്നെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുമതമാണ്. ഇസ്ലാം മതമൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുക പ്രയാസമാണ്. ക്രിസ്തു മതം അങ്ങനെയല്ല, വളരെ രീതിയിൽ പ്രചാരത്തിൽ വന്നു. പിന്നെ ക്രിസ്തുവിന്റെ എന്താണ് ദൈവം സ്നേഹമാണ് അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ആശ്രയിച്ചു. അപ്പൊ ഇവിടെ നിന്ന് മാറിയിരിക്കണം, അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ശിവരിയിൽ നിന്ന് മാറിയിരിക്കുക, ഈ പ്രസ്ഥാനത്തിരിക്കാൻ പറ്റില്ല. അപ്പോ പിന്നെ വേറെ നിന്നുള്ള അദ്ദേഹം നോക്കിയിരിക്കും, ഒരു ജീവിതത്തിൽ സുരക്ഷിതത്വം നോക്കിയിരിക്കും. അതൊരാവശ്യമാണ്, പ്രായമായി എവിടെയെങ്കിലും സുരക്ഷിതമായി. സുരക്ഷിതത്വം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം എന്നുള്ള അതിനകത്ത് ക്രിസ്തു മതത്തെ സ്വീകരിച്ചായിരിക്കും. പിന്നെ ഇത് നല്ല ഉപദേശങ്ങളുണ്ടല്ലോ, അല്ലാതെ ഇതിനേക്കാൾ നല്ലതെന്നുള്ള രീതിയിലൊന്നുമല്ല. കാരണം ഒരു മതം എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അറിയാൻ വയ്യാത്ത ആളല്ല, എന്നെ പഠിപ്പുള്ള ആളായിരുന്നു. പിന്നെ അത് തീർച്ചയായും അദ്ദേഹം ഈ സഭയുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ജീവിതം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിയായ ഒരു ധാരണയെത്തിയ ഒരു അഡ്വക്കറ്റും കൂടെ ആയിരുന്നു. എത്തിയതിന് ശേഷം ഒരു സുരക്ഷിതമായ ഒരു ജീവിതത്തിന് വേണ്ടി അങ്ങനെ മാറി താമസിച്ചാണ് മതം സ്വീകരിച്ചു. അദ്ദേഹം വിമർശിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു, അദ്ദേഹം ആരും വിമർശിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ ശിവരിയെ അദ്ദേഹം ഒരിക്കലും വിമർശിച്ചിട്ടില്ല. ഹിന്ദുമതത്തെ വിമർശിച്ചു, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. ഹിന്ദുമതത്തെ അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ബദലായി അദ്ദേഹം കണ്ടത് ഗുരുവിനെയും ഗുരുവിന്റെ ആദർശത്തെയാണ്. പക്ഷെ ശിവഗിരി അതിന് പറ്റിയ സ്ഥലം അദ്ദേഹം മനസ്സിലാക്കി. കാരണം ജാതീയത തന്നെയാണ്, അത് ആരൊക്കെ എങ്ങനെയൊക്കെ മറിച്ച് വ്യാഖ്യാനിച്ചാലും അവർക്ക് ആൾക്കാരെ പറ്റിക്കാമെന്നുള്ളതല്ല. ശിവേരിയുടെ ജാതീയത തന്നെയാണ് അദ്ദേഹത്തിന് പുറത്താക്കിയത്. ആനന്ദത്തിന് പുറത്താക്കിയ വളരെ സ്പഷ്ടമല്ലേ. പിന്നെ അതൊന്നും പറയരുത്, രഹസ്യമാക്കി വയ്ക്കണമെന്നൊക്കെ ഇന്നത്തെ സ്വാമിമാര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അന്ന് പരസ്യമാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അതൊക്കെ അറിയാം. നമുക്ക് ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അതിൽ നിന്നൊക്കെ ശിവരി മോചിച്ചാന്നുള്ളത് സമൂഹത്തിനറിയാം. നമ്മൾ കണ്ണടച്ചിരട്ടാക്കിയുണ്ടെന്ന് ഒരു കാര്യമില്ല, സമൂഹത്തിന് ഇതൊക്കെ അറിയാം. ശിവരിയുടെ ആദർശവും ഗുരുവിന്റെ ആദർശവും ഒന്നല്ല എന്നുള്ള സമൂഹത്തിനറിയാം. സമൂഹം അങ്ങനെ തന്നെ സമൂഹം വിലയിരുത്തുന്നു അങ്ങനെ തന്നെ. ഇവിടെ ചിലർ കണ്ണടച്ചിരട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് കാര്യം. ആനന്ദഗിരിയുടെ തീരുമാനം നല്ലതായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് തല്ലുമുണ്ട് കൊണ്ടില്ല, ആനന്ദഗിരിക്ക് ഇടിയുണ്ട്, അദ്ദേഹത്തിന് ഇടി കൊണ്ടില്ല. അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നു, ഇടി കൊള്ളാതെ രക്ഷപ്പെട്ടു. ആനന്ദഗിരിന് ഇടി കൊള്ളുക സ്ഥിരം തൊഴിലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് കിട്ടിയതും അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് അത്രയേ ഉള്ളൂ. അതൊക്കെ യാഥാർത്ഥ്യമാണ്, അതൊന്നും മറച്ചിട്ട് കാര്യമില്ല. പിന്നെ ക്രിസ്തുവിന്റെ ഉപദേശം സ്വീകരിച്ച് ഒരു പ്രസ്ഥാനം അങ്ങനെ ആയില്ലെങ്കിലും ഒരുപാട് വ്യക്തികൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ച ആയിരക്കണക്കിന് വ്യക്തികൾ ലോകത്തുണ്ടായിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. അതൊരുപാടുണ്ട്. നീ ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും, ക്രിസ്തുവിന്റെ ഉപദേശമാണ്. നീ ക്ഷമിക്കുക, ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും. നീ കൊടുത്തു കഴിഞ്ഞാൽ, നിർലോഭമായി കൊടുത്താൽ നിനക്കും കിട്ടും. ഇത്തരത്തിൽ ഇതൊക്കെ ശത്രുവിനെ ദേഷിക്കരുത്, ശത്രുവിനോട് ക്ഷമിക്കുക, നിന്നോടും ക്ഷമിക്കും. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, ജീവിച്ചും മരിച്ചു പോയിട്ടുണ്ട്. എത്രയോ വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട് ശരിയായ അർത്ഥത്തിൽ ആ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് ജീവിച്ച് വിശുദ്ധന്മാരെ എത്രയോ പേരുണ്ട്. ഗാന്ധിജി കുറെയൊക്കെ ജീവിതത്തെ സ്വീകരിച്ചാണ്. പിന്നെ ഗാന്ധിജിയുടെ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടാണ്. വ്യക്തി ജീവിതത്തിൽ ഗാന്ധി കഴിയുന്നത്ര അങ്ങനെ ഒരു ശുദ്ധി എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷെ എത്ര വ്യക്തി ജീവിതത്തിൽ എത്രയൊക്കെ ശുദ്ധിയായാലും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ആ ശുദ്ധി പരിപാലിക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ അവിടെ പറ്റില്ല. ഗാന്ധിജിയുടെ ആ മാർഗം ശരിയായിരുന്നു, പക്ഷെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായതുകൊണ്ടാണ് പ്രശ്നം. വ്യക്തിപരമായി ഗാന്ധിജി എപ്പോഴും ആ ജീവിത ശുദ്ധി ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി എപ്പോഴും എന്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ്, സ്വന്തം മനസാക്ഷിയും മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അതൊരു വ്യക്തി ജീവിതത്തിന്റെ നന്മയാണ്. വിചാരിച്ചതൊക്കെ രാഷ്ട്രീയമായി ശരിയാണെന്ന് ചോദിച്ചാല വ്യക്തി ജീവിതത്തിൽ അതൊക്കെ ചെയ്യാം. അതിന് ഇംഗ്ലീഷ് പഠനവും വിദേശത്തെ ജീവിതവും ഒക്കെ ഗാന്ധിജിയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ വിശുദ്ധ പിന്നെ യുദ്ധം നയിച്ച പോപ്പുമാരും ഉണ്ട്. ക്രിസ്തുവിനെ പോലെ തന്നെ എന്താണ് വിശുദ്ധനായ ഒരാളായിരുന്നു ഫ്രാൻസിസ് ഓഫ് അസീസി, വളരെ പ്രസിദ്ധനായ ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് വായിക്കുന്നത് എത്ര ത്യാഗപൂർണമായിട്ട് ആണ് അദ്ദേഹം ജീവിച്ചത്, തപസ് ജീവിതത്തിൽ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് ക്രിസ്തു മതത്തിൽ. അല്ല, ക്രിസ്തുവിന്റെ ഉപദേശം വ്യർത്ഥമൊന്നുമായിട്ടില്ല, കുറച്ചുപേരാണെങ്കിലും അത്രയും ജീവിതത്തെ. ഇപ്പൊ ഗുരുവിന്റെ ഉപദേശങ്ങൾ അത് അതുപോലെ കഴിയുന്നത്ര പാലിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ട്. സാധാരണ മനുഷ്യർ, എന്തെങ്കിലും തൊഴിൽ ജീവിക്കുന്ന മനുഷ്യരിൽ എത്രയോ പേരുണ്ട് ഗുരുവിന്റെ ഉപദേശം മദ്യപിക്കാതെ. അതെ, ഗുരു കുടിക്കരുത് പറഞ്ഞുകൊണ്ട് കുടിക്കാതെ ജീവിക്കുന്ന എത്ര പേരുണ്ട്. ആ പറഞ്ഞതിന്റെ പേര് ഗുരു പറഞ്ഞ ധർമ്മങ്ങളൊക്കെ കഴിയുന്ന അത്ര ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ രീതിയിൽ കച്ചവടം നടത്തി ജീവിക്കുന്നവരുണ്ട് കള്ളത്തരം കാണിക്കാതെ. ഒരാളെ എനിക്കറിയാമായിരുന്നു, പദ്യം ഉണ്ടോ എന്നറിയത്തില്ല. ഗുരു പറഞ്ഞതുകൊണ്ട് കച്ചവടത്തിൽ കള്ളത്തരം നടത്താൻ കച്ചവടം നടത്തി ജീവിക്കുന്നു. അപ്പൊ മദ്യപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മദ്യപിക്കാതെ ജീവിക്കുന്നവര് എവിടെയുണ്ട്? ഈ സമൂഹത്തിലുണ്ട്. നിങ്ങളുടെ ധർമ്മസംഘത്തിലോ എന്താ ഉണ്ടായിരിക്കും? എന്താന്നു മദ്യപിക്കാത്തവരുണ്ട്, മദ്യപിക്കുന്നവരുണ്ടെന്നാണോ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ധർമ്മസംഘത്തിന് മദ്യപിക്കാത്തവരുണ്ടെന്ന്. നിങ്ങളാണ് പറയുന്നത്, ഞാനല്ല. ഞാൻ പറഞ്ഞെന്ന് പറയരുത്, ഇപ്പൊ നിങ്ങളാ പറഞ്ഞത്. എങ്ങനെ അങ്ങനെ ഉറപ്പാണോ? മുഴുവൻ ഉറപ്പിക്കണം. പോട്ടെ, ഞാൻ അതിനെ കുറിച്ച് കൂടെ ഒന്ന് വിശദീകരിക്കുന്നു. അങ്ങനെ പറയുന്നു, അങ്ങനെ ഒരു സംഭാഷണം പറയുന്നു. അതായത് ക്രിസ്തുവിന്റെ കാലത്തില് ക്രിസ്തു അവിടെ, കാരണം ക്രിസ്തുവിന്റെ അത്ഭുതം തന്നെ എന്താണ്? വീഞ്ഞുണ്ടാക്കി കൊടുത്തതിന്റെ അത്ഭുതം. അപ്പോ അവിടുത്തെ ആഹാരം എന്ന് പറയുന്നത് യോഹന്നാന്റെ സ്നാപക യോഹന്നാന്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് യോഹന്നാൻ തേനും വെട്ടുകിളിയും ഭക്ഷിച്ചിരുന്നതാണെന്ന്. വെട്ടുകിളി എന്ന് വെച്ചാൽ നമ്മുടെ വെട്ടിലുള്ള ഒരു സാധനമാണ്, വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളം വെട്ടില് പോലെ ഇരിക്കും, കുറച്ചുകൂടെ വലുതായിരിക്കും അവന് വെട്ടുകിളി. വെട്ടുകിളിയും തേനുമാണ് സ്നാപക യോഹന്നാൻ ഭക്ഷിച്ചിരുന്നത്. അത് അഹിംസയല്ലേന്ന് ചോദിക്കും, കാരണം അവിടെ അതേ ഉള്ളൂ കിട്ടാൻ. അപ്പോ അവിടെ കൃഷി ചെയ്തിരുന്ന മുന്തിരിയാണ്, ഇപ്പോൾ ഉദാഹരണം പറയുന്ന മുന്തിരിയാണ്. മുന്തിരി എന്ന് പറയുന്നത് അതിന്റെ കാവ് പറിച്ചു തിന്ന്, പിന്നെ ഗോതമ്പ് ഇതൊക്കെ കൃഷി ചെയ്തിരുന്നു, അതെടുത്ത് അവർ അതിന്റെ പാനീയം ഉപയോഗിക്കും, പുളിപ്പിച്ച് ബീഞ്ഞായിട്ട് ഉപയോഗിക്കും. അപ്പൊ അത് അവിടുത്തെ ഒരു സർവ്വസാധാരണമായ ഭക്ഷണമാണ്. അപ്പൊ അതിനെ നമുക്ക് ഇന്നത്തെ നമ്മൾ കാണുന്ന രീതിയിൽ ഒരു മദ്യപാനമായിട്ട് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മദ്യപാനം എന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിനപ്പുറം പോയിട്ട് അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതാണ്. ബീഞ്ഞ് അവരുപയോഗിച്ചിരുന്നത് പാനീയമായിട്ടാണ്, പാനീയം എന്ന് പറയും, ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട്. എന്നവിടേതേ ഉള്ളൂ രണ്ടുമുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ മദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അവിടെ പാനീയമായിട്ട് കുടിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഉപയോഗിച്ചത്. അത് ഇന്നും അവര് പള്ളികളിലെല്ലാം കുർബാനയിൽ വീഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്, വളരെ ചെറിയ അളവിൽ, ലഹരിക്ക് വേണ്ടിയിട്ടല്ല. അതിന്റെ പേര് കൂടുതൽ ഉപയോഗിച്ചാൽ അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അപ്പവും വീഞ്ഞും ആണ് അവര് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്, ആ രീതിയിലാണ്. അത് മദ്യപാനം എന്നാണ് പറയാൻ പറ്റില്ല. അന്നത്തെ രീതിയിൽ അവരുടെ ആചാരം എന്നുള്ളവരൊക്കെ അങ്ങനെയല്ല. പിന്നെ ഒരാൾ അതിനെ കൂടുതൽ കുളിപ്പിച്ച് ലഹരി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് മദ്യപാനമാകും, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ആൾക്കാർ ഉപയോഗിക്കുന്ന എന്താണ്? വാറ്റുചാരായും ബ്രാൻഡിയും ബിസ്ക്കിയും ഇതൊക്കെയാണ് മദ്യം എന്ന് പറയുന്നത്. അതല്ല അവരൊന്നും ഉപയോഗിച്ചത്, വ്യത്യാസമാണ്. ഇപ്പൊ ക്രിസ്മസിന് അവരുപയോഗിക്കുന്ന വീഞ്ഞെന്ന് പറയുന്ന ലഹരി ഉണ്ടാക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന വീഞ്ഞല്ല, അങ്ങനെയുള്ള വീഞ്ഞുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മദ്യപാന്മാരും അതുമായിട്ട് താരമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് മദ്യം ഉണ്ടാക്കി ആൾക്കാർ ഉപയോഗിച്ചിരുന്നിരിക്കുകയാണ്, അത് വേറെ രണ്ടിന് രണ്ടായിട്ട് മനസ്സിലാക്കും.